ഇപ്പൊ പറഞ്ഞില്ലേ എന്താണ് സ്വയം ബോധമുണ്ടായിരിക്കുക, മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുക. അപ്പോ ഇങ്ങനെ ഉള്ള ജീവിതത്തിനെയാണ് മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ നമുക്ക് സ്വയം നമ്മള് ശല്യമായി മാറാതെ ജീവിക്കുന്നതിനെയാണ് ധാർമ്മിക ജീവിതം എന്ന് പറയും. ഇതിനാണ് ധാർമ്മികത എന്ന് പറയും. ആ രീതിയിൽ ഇത് മനസ്സിലാക്കാം. ധർമ്മം ധാർമ്മികത എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഈ പ്രചാരത്തിൽ ഇരിക്കുന്ന സനാതനധർമ്മം എന്ന് പറയുന്നിടത്ത് വലിയ പോരായ്മകളും ഇന്നത്തെ ആധുനിക കാലത്ത് ധർമ്മത്തെ മനസ്സിലാക്കുന്നത് മൂന്ന് തരത്തിലാണ്. പിന്നെ പിരിച്ചു മനസ്സിലാക്കുന്നത്, ഒന്ന് മൊറാലിറ്റി, മറ്റൊന്ന് എത്തിക്സ്, മൂന്നാമത്തെ ഒന്ന് ലാ. ഇത് മൂന്നും കൂടെ ചേർന്നാലേ ധർമ്മമാവും. അതിൽ ലാ എന്ന് പറയുന്ന നമുക്കറിയാം സ്റ്റേറ്റിന്റെ ല, അത് ധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എളുപ്പം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ലായെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇഷ്ടം അനിഷ്ടം ശരി തെറ്റ് അതിനൊന്നും അവിടെ വിലയില്ല. ലായെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒബേ ദി റൂൾസ്, അനുസരിക്കാതെ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഇപ്പോ രാജ്യത്തെ നിയമങ്ങളെ അനുസരിക്കുക, ഇത് ധർമ്മത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഉദാഹരണം, ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമാണ്, റോഡിൽ വാഹനവും കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ റോഡ് നിയമങ്ങൾ പാലിക്കുക. അതെനിക്കിഷ്ടമുണ്ടോ എനിക്ക് അനിഷ്ടമാണോ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, കാരണം എല്ലാ നിയമങ്ങളും നിലവിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് വണ്ടി ഓടിക്കുക. സ്പീഡ് ലിമിറ്റ് പറഞ്ഞെടുത്ത് അതനുസരിച്ച് ഓടിക്കുക. അതുപോലെ വരുന്ന കാര്യങ്ങളോ ടാക്സ്, നമ്മൾ നികുതി കൊടുക്കുക, അത് എന്താണ് നമ്മൾ ഒബേ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ ആരെങ്കിലും നികുതി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വ്യക്തിപരമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരെല്ലാം നികുതി കൊടുക്കുന്നുണ്ടോ? അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ ബാങ്കിന് നികുതി പിടിക്കേണ്ടി വരുന്നത്? അതായത് നിങ്ങളുടെ ബാങ്കില് എത്ര രൂപ അക്കൗണ്ട് ഉണ്ട് ഇപ്പൊ ബാങ്കില്? ഫിക്സഡ്. അതായത് ഇന്നത്തെ ഇതനുസരിച്ച് ഒരു 50 ലക്ഷം രൂപയ്ക്ക് മേളില് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് പിടിക്കാതിരിക്കണമെങ്കിൽ 15H എന്ന് പറയുന്ന ഒരു ഫോമുണ്ട്. അത് മാർച്ച് മാസം കഴിയുമ്പോൾ പൂരിപ്പിച്ച് ബാങ്കിൽ കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. വലിയൊരു പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും, അറിയാമോ? അത് നമ്മൾ കൊടുക്കൊണ്ടിരിക്കും. അല്ല, ചെറിയ തുക ഇപ്പൊ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപ അടക്കുന്നു വെച്ചാൽ ബാങ്ക് അതിനൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം നിങ്ങളുടെ 15H 15H 15H അപ്പം ബാങ്കിൽ നിന്ന് അത് ബില്ല് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ഇന്ന് ടാക്സ് പിടിച്ചോണ്ടിരിക്കും, നമ്മൾ അറിയത്തില്ല. പിന്നെ ബാക്കി അവർ ഈ പറയുന്ന എന്നൊക്കെ പറയുന്ന നമ്മള് ചാർജുകളാണ്, എസ് എം എസ് ചാർജ് പിടിക്കും, അത് വേറെ. അത് അവരുടെ സർവീസ്, അവർ ചെയ്യുന്ന ജോലിക്ക് കൂലി നമ്മളിൽ നിന്ന് വാങ്ങുന്നതാണ്. ബാങ്കിൽ നിന്ന് നമ്മൾ എസ് എം എസ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എം എസിന്റെ ചാർജ് എത്ര ലക്ഷം ഉണ്ട് ഡെപ്പോസിറ്റ് ബാങ്കിൽ? ഉണ്ടെങ്കിൽ മാത്രം മതി. പക്ഷെ നമ്മളെല്ലാരും ടാക്സ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കടയിൽ പോയി ഒരു സോപ്പ് വാങ്ങിക്കുമ്പോ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ജി എസ് ടി ബില്ല് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ കടക്കാരൻ നമ്മളെ ഇന്ന് ടാക്സ് പിരിച്ച് ഗവൺമെന്റിന് കൊടുക്കുകയാണ്. ആ ജി എസ് ടി അത് അടിക്കുന്നില്ലേ? അതാണ് സർക്കാരിന് നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് പിരിക്കാനുള്ള ഒരു വകുപ്പാണ്. അപ്പൊ നമ്മൾ ആ ബില്ല് വാങ്ങിയിരിക്കണം, വാങ്ങിയിട്ട് നമ്മള് ടാക്സ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഓരോരുത്തരും കടയിൽ പോയി സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാരും ടാക്സ് കൊടുക്കുന്നവരാണ്. ജി എസ് ടി ജി എസ് ടി എന്നൊക്കെ പറഞ്ഞ് ആ ബില്ലിൽ അടിച്ചിരിക്കുന്ന അതാണ്. നമ്മള് എന്താണ് ബില്ല് വാങ്ങിക്കാതെ ആ സാധനം വാങ്ങിയണമെന്നുണ്ടെങ്കിൽ നമ്മള് സർക്കാരിനെ വെട്ടിക്കുകയാണ്. നമ്മൾ നിയമത്തെ അനുസരിക്കുന്നു, അത് കുറ്റകരമാണ്, അത് അധാർമികമാണ് ഇന്നത്തെ നിലയ്ക്ക്. അപ്പൊ നമ്മൾ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് റൂൾ അത് നമ്മൾ അനുസരിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധം ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്, അവയർനെസ്. എന്നാലും നമുക്ക് ധർമ്മം പാലിച്ച് ജീവിക്കാൻ പറ്റും. ഇതിപ്പോ അറിയത്തില്ല എന്താണ്, നമ്മൾ ആർക്കും അറിയത്തില്ല നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ. പക്ഷെ നമ്മൾ സോപ്പ് വാങ്ങുന്നു എന്ന് എല്ലാവർക്കും അറിയും. സോപ്പ് വാങ്ങുമ്പോൾ നമ്മൾ ഇന്ന് ടാക്സ് അവർ എടുക്കുകയാണെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ബില്ല് വാങ്ങണം, ബില്ല് വാങ്ങിയിട്ട് നമ്മൾ ടാക്സ് കൊടുക്കും. അവിടെ നമ്മൾക്ക് ഒറ്റ ഇതേ ഉള്ളു, എന്താണ്, ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ധർമ്മം എന്ന് പറഞ്ഞാൽ ലോ ആണെങ്കിൽ നമ്മൾ അനുസരിക്കുക, അത്രയും. അതിനകത്ത് പിന്നെ നമുക്ക് നമ്മുടേതായ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ അടുത്ത് വരുന്നത് ധർമ്മത്തിൽ വരുന്ന പ്രധാനമായ ഒന്നാണ് മോറൽസ്. മോറൽസ് എന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എന്റെ മനസാക്ഷി അനുസരിച്ച് അങ്ങ് ചെയ്തെന്ന് നമ്മൾ പറയാറില്ലേ അല്ലേ. ശരിയും തെറ്റും നമ്മുടെ മനസാക്ഷി തീരുമാനിക്കും, അതിനാണ് മോറൽ മൊറാലിറ്റി എന്ന് പറയും. നമ്മുടെ മനസ്സങ്ങ് തീരുമാനിക്കും. മനസ്സങ്ങനെ തീരുമാനിക്കുന്ന വെച്ചാ നമ്മുടെ ബാല്യം മുതലേ നമ്മളിൽ കിട്ടിയ അറിവായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മതത്തിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവായിരിക്കും. അത് നമ്മുടെ അറിവിൽ നമ്മളതിനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ അവസാനം പറയും മനസാക്ഷി. കാരണം നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ്, അപ്പൊ ഞാൻ ശരി പ്രവർത്തിക്കും. ഇപ്പോ നമ്മൾ പഠിച്ചു വച്ചിരിക്കുകയാണ് ഒന്നിനെയും കൊല്ലരുത്, നമ്മുടെ മൊറാലിറ്റിയാണ്, ഒന്നിനെയും കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മുടെ മതത്തിൽ നിന്നോ എവിടെ നിന്നോ നമുക്ക് അങ്ങനെ അറിവ് കിട്ടി, അത് നമ്മൾ കൊണ്ടുനടക്കുകയാണ്, ഒന്നിനെ കൊല്ലരുത്. അത് ഇപ്പോൾ കൊല്ലരുതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു മൊറാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒന്നും ഒന്നിനെ കൊല്ലത്തില്ല. നമ്മൾ അഹിംസാവാദിയായിരിക്കും ഗാന്ധിജി പോലെ. ഇതാണ് മൊറാലിറ്റി. അപ്പോ നമ്മൾക്ക് എന്താണോ ശരിയാണോ തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ അനുഭവങ്ങൾ, അതിനാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് എത്തിക്സ്. ഇതും ധർമ്മമാണ് കേട്ടോ. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരി തെറ്റുകൾ നമ്മൾ റാഷണലായി ചിന്തിച്ച് തീരുമാനിക്കുന്നതാണ് എത്തിക്സ്. മറ്റത് എനിക്ക് എന്റെ മനസാക്ഷി പറയുന്നു അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക. അവിടെ യുക്തി വിചാരത്തിലൂടെ നമ്മളെ ശരിയും തെറ്റും തീരുമാനിച്ച് ചെയ്യുന്നിടത്താണ് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സിന്റെ ഭാഗത്താണ് വരുന്നത് മെഡിക്കൽ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, ലീഗൽ എത്തിക്സ് എന്നൊക്കെ പറഞ്ഞു വരുന്നതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മതം പഠിപ്പിക്കുകയാണ്, ഭ്രൂണഹത്യ പാടില്ല. അതെന്തുകൊണ്ട്? അവൻ ധരിച്ചു വച്ചിരിക്കുന്ന അവന്റെ മനസ്സിരിക്കുന്നത് അത് ചെയ്താൽ പാപം ഉണ്ടാവും, അതാണ് മൊറാലിറ്റി. അങ്ങനെ ഒരാൾ ചിന്തിച്ചു വയ്ക്കുന്നതാണ് മൊറാലിറ്റി. പക്ഷെ മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു ഡോക്ടർ നോക്കുമ്പോൾ കുട്ടിയെ കൊന്നാൽ അമ്മയെ രക്ഷിക്കാം. അപ്പോ അവിടെ ഡോക്ടർ വിശ്വാസിയാണെന്നിരിക്കട്ടെ, വിശ്വാസം അനുസരിച്ച് എന്താണ് വിശ്വാസം എന്ന് വെച്ചാൽ അയാളുടെ മൊറാലിറ്റി അനുസരിച്ച് കുട്ടിയെ കൊല്ലാൻ പാടില്ല. പക്ഷെ മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ കുട്ടിയെ കൊന്നാൽ തള്ളയെ രക്ഷിക്കാം. അപ്പൊ അയാൾ മൊറാലിറ്റിയാണോ അവിടെ പിന്തുടരേണ്ടത്, അതോ എത്തിക്സിനാണോ? എന്തുകൊണ്ട്? അതായത് അവിടെയാണ് അയാൾ റാഷണലായി ചിന്തിക്കുന്നത്. അതായത് ഇയാള് ഇയാളുടെ മനസാക്ഷി അനുസരിച്ചാണെങ്കിൽ ഇയാൾ കുട്ടിയെ കൊല്ലാൻ പാടില്ല. കുട്ടിയെ കൊല്ലത്തില്ലെങ്കിൽ കുട്ടിയും ചാവും തള്ളയും ചാവും, രണ്ടും പോവും. അപ്പൊ അയാള് റാഷണലായി ചിന്തിക്കുന്ന എന്താണ്? കുട്ടിയെ കൊന്നാൽ തള്ളെ രക്ഷിക്കുക. അപ്പൊ മെഡിക്കൽ എത്തിക്സ് എന്താണ് പറയുന്നത്? ഒരാള് എന്താണ് രക്ഷിക്കുക, അവയവദാനം. ചില മതക്കാരെന്ത് ചെയ്യുന്നു? അവയവദാനത്തിനെതിരാണ്, അവയവദാനം ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ഈ ശരീരം ദൈവം തന്നാണ്. തിരിച്ച് ഖബറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ശരീരത്തെ എന്ത് ചെയ്യണം? പൂർണ്ണമായി കൊണ്ടുവയ്ക്കണം. ഇത് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ചോദിക്കുമ്പോൾ എവിടെ പോയടാ നിന്റെ ഹാർട്ട്, നിന്റെ കൈ എവിടെ പോയെന്നൊക്കെ ചോദിക്കും. കുറ്റകരമാണ്. അതുകൊണ്ട് അവയവദാനം ചെയ്യാൻ പാടില്ല. ഇത് മൊറാലിറ്റിയാണ്. അവരതിന് ദൃഢമായി വിശ്വസിക്കുന്നു, അവരുടെ മനസാക്ഷി പറയണം അത് ചെയ്യരുതെന്ന്. പക്ഷെ എത്തിക്സ് അനുസരിച്ചാണെങ്കിലോ എത്തിക്സ് അനുസരിച്ചാണെങ്കിൽ ഈ അവയവങ്ങൾ ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് രക്ഷപ്പെടുന്നു. അപ്പോ എത്തിക്സ് അനുസരിച്ച് അത് ധർമ്മമാണ്, മൊറാലിറ്റി അനുസരിച്ചത് അധർമ്മമാണ്. ഈ മൊറാലിറ്റി എത്തിക്സും തമ്മിലെ വ്യത്യാസം മനസ്സിലാണ്. മൊറാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മനസാക്ഷി താൻ ശരിയെന്ന് ചിന്തിക്കുന്നത് ശരി, തന്റെ മനസാക്ഷി പറയുന്നത് ശരി. എത്തിക്സ് എന്ന് പറഞ്ഞാലോ റാഷണൽ ചിന്തിച്ചിട്ട്. ഇവിടെ രണ്ടിടത്തും ഡോക്ടർ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അയാൾക്കറിയാം കുട്ടി നശിച്ചാൽ നമ്മെ രക്ഷപ്പെടും, അല്ല ഇയാൾ മറിച്ചാണെങ്കിൽ രണ്ടും പോവും. രണ്ടും പോകുന്നതിന് പക്ഷെ ഒന്നിനെ രക്ഷിക്കുന്നതിന് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അവയവദാനം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ പഠിച്ചവൻ ചോദ്യം ചോദിക്കുമായിരിക്കും, പക്ഷെ എത്തിക്സ് എന്താ പറയുന്നത്? നമുക്ക് ഒരുപാട് ജീവനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ദാനം ചെയ്യുക. മസ്തിഷ്ക മരണം സംഭവിച്ചു, മൊറാലിറ്റി. അപ്പോ ഒരു മനുഷ്യന് മൊറാലിറ്റിയാണോ വേണ്ടത് അതോ എത്തിക്സ് ആണോ വേണ്ടത്? എത്തിക്സ് രണ്ടും വേണം എന്ന് പറഞ്ഞാൽ എവിടെ മൊറാലിറ്റി വേണം, എവിടെ എത്തിക്സ് വേണം? അതോടെ പറയുന്നു. ദിവ്യാംഗന്മാരെ അല്ലെങ്കിൽ എന്താ പറഞ്ഞ വികലാംഗന്മാരെ പ്രസവിക്കേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പൊ ഡോക്ടർമാര് പറയുന്നു ഇങ്ങനെ ദിവ്യാംഗന്മാരാണ് പ്രസവിക്കാൻ പോകപ്പെടുന്നത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്ന് അച്ഛനമ്മമാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാറുണ്ട്. അത് ഗവൺമെന്റ് അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് അതിന്റെ നീതി നിർവഹണം നടക്കുന്നത്. അതുതന്നെ. അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താ അതായത് അവിഹിത ഗർഭമായാലും ശരിയായ ഗർഭമാണെങ്കിലും അതില് ദിവ്യാംഗന്മാരെ പ്രസവിക്കേണ്ടതില്ല എന്നുള്ളതാണ് രാജ്യത്തിന്റെ ആവശ്യം. അതുകൊണ്ട് നീതിയായിട്ട് നടക്കേണ്ടത് അതിനെ അബോർഷൻ ചെയ്ത് കളയാണ്. എന്താ അപ്പൊ അത് വേണമെന്നോ വേണ്ടെന്നോ? അബോർഷൻ ആണ് നീതി. അതായത് അതാണ് ശരിക്കും മൊറാലിറ്റി, അല്ലെങ്കിൽ അതാണ് എന്താ പറയുന്നത് റാഷണലായിട്ടുള്ള ഒരു ചിന്താഗതി നിർവഹണം. ഇതിലൊരു പ്രശ്നം എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ഡോക്ടർമാരെ നീതിപൂർവ്വമാണോ പ്രവർത്തിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല. സംവിധാനം വന്നിട്ടില്ല. പൂർണ്ണമായും നീതിപൂർവ്വമാണ് ഡോക്ടർമാർ മെഡിക്കലേറ്റിൽ പൂർണ്ണമായും നീതിപൂർവ്വമാണ് എല്ലാ ഡോക്ടർമാരും പ്രവർത്തിക്കുന്നത് പറയാൻ കഴിയില്ല. നമുക്ക് അതൊക്കെ ആരെങ്കിലും പാലിക്കുന്നോ ഇല്ല എന്നുള്ളതല്ല, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പറയാം. എന്താണ് എത്തിക്സ്, എന്താണ് മൊറാലിറ്റി, എന്താണ് ലാ എന്നുള്ള അറിയാൻ വേണ്ടി പറയണം. ആരെങ്കിലും ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യമല്ല പറയുന്നത്. പറയുമ്പോ പറയുന്ന കാര്യം മനസ്സിലാക്കണം. ഒരാള് എത്തിക്കലായി പ്രവർത്തിക്കുന്നില്ല, അത് രണ്ടാമത്തെ വിഷയമാണ്. എന്താണ് എത്തിക്സ് എന്ന് അറിയണ്ടേ, പിന്നെ അല്ലേ ആരെങ്കിലും ചെയ്യുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. പിന്നെ ഇതിലൊക്കെ ആൾക്കാർ മാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാത്മാഗാന്ധി, പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ വെറും കോമഡിയാണ്. ഗാന്ധിജിയുടെ കസ്തൂർബ, ഗാന്ധിജിയുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ട്? കസ്തൂർബാഗി ന്യൂമോണിയോ. അപ്പോ ന്യൂമോണിയ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പഞ്ചഭൂത സിദ്ധാന്തക്കാരനാണ്. പഞ്ചഭൂതങ്ങളാണ് ഇതെല്ലാം, അതുകൊണ്ട് അസുഖം വന്നാലും രോഗം മാറ്റുന്നതൊക്കെ പഞ്ചഭൂതങ്ങളാണ്, പ്രകൃതിയാണ്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് ദൈവത്തിന്റെ നിശ്ചയം എന്തോ അതേ നടക്കത്തുള്ളൂ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും. അതുകൊണ്ട് ന്യൂമോണിയ മാറ്റാൻ വേണ്ടി പ്രകൃതി ചികിത്സയും അതും ഇതും ആട്ടുംപാലും ഒക്കെ കൊണ്ടും പുള്ളിയുടെ പരിപാടി നടത്തി. പാവം തള്ള ചത്തുപോയി. അന്ന് ഡോക്ടർമാർ പറഞ്ഞു അന്നത്തെ ഏറ്റവും മാജിക് മെഡിസിൻ എന്നറിയപ്പെട്ടിരുന്നതാണ് പെൻസിൽ. ഇന്നത്തെ ആന്റിബയോട്ടിക്കിനും ഒക്കെ പകരം ഉപയോഗിച്ചിരുന്നതാണ് പെൻസിലിൻ. എടുത്തു കഴിഞ്ഞാൽ ആള് രക്ഷപ്പെടുമെന്ന് പറയും. പുള്ളി കേട്ടില്ല. പുള്ളി ഇംഗ്ലീഷ് മരുന്നിനോട് വലിയ വിരോധമായിരുന്നു, ജലമണ്ഡൻ സ്വാമിമാരെ പോലെ. ഹോമിയോ ഗുളിയും വായിട്ടുകൊണ്ട് കിടക്കും. ഇദ്ദേഹം ഹോമിയോയുടെ ആരാധകനായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന്, കാരണം പറഞ്ഞെന്താണ്, ഇദ്ദേഹം പറഞ്ഞത് അത് ഇംഗ്ലീഷ് മരുന്നുകളിലും മരുന്ന് പരീക്ഷണങ്ങൾ നടക്കുന്നിടത്ത് മൃഗങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, കുരങ്ങിനെ എലിയൊക്കെ പീഡിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ റിസർച്ച് കണക്ക്. അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, അഹിംസാത്മകമായ ചികിത്സയാണ് വേണ്ടത് പറഞ്ഞു. പാവം എന്ത് ചെയ്തു, അമ്മച്ചി പരലോകത്ത് പോയി. ഇങ്ങനെ ഈ വാശിയുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാൻ സമ്മതിച്ചില്ല, ഉറങ്ങുന്നു. അതൊക്കെ വേറെ കാര്യം, ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കും. അപ്പൊ അഹിംസക്ക് എതിരാണ് ഇംഗ്ലീഷ് മെഡിസിൻ എന്നുള്ളതുകൊണ്ട് പരിക്ക് കൊടുത്തില്ല. അതങ്ങനെ പോയി. പുള്ളി ഇതിനെതിരായിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അന്ന് പറയുന്ന അലോപ്പതി എന്നാണ്, വെസ്റ്റേൺ മെഡിസിൻ, അതിനെതിരായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് മലയേറി പിടിച്ചു. മലയേറി പിടിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തട്ടിപ്പോകും, ഒരു രക്ഷയില്ല, വെസ്റ്റേൺ മെഡിസിൻ തന്നെ എടുക്കണമെന്നു പറഞ്ഞു. എന്നാ എടുത്ത കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ സ്വന്തം കാര്യം വന്നപ്പോ എന്ത് ചെയ്തത്? അപ്പോ ഈ ഇംഗ്ലീഷ് മരുന്നിനോടുള്ള എല്ലാ വിരോധങ്ങളാണ്. എല്ലാ വിരോധം കളഞ്ഞിട്ട് എന്ത് ചെയ്ത ആള്? പഴയ ആയുർവേദം, ഹോമിയോ, യുനാനി, ഇതിന്റെ കള എല്ലാം വേണ്ടിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് പുള്ളി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോ അപ്പൻഡിക്സിന്റെ വേദന വന്നു. അപ്പൻഡിക്സ് ഇവിടുത്തെ വേദന ഉണ്ടല്ലോ, വയറ്റിന്റെ കുടലിന്റെ. ഡോക്ടർ പറഞ്ഞത് കുടല് പൊട്ടി ചത്തോന്ന് പറയാം. പറഞ്ഞു ഞാൻ പിന്നെ സർജറി നടത്തിയില്ലേ. അപ്പൊ പ്രകൃതി ചികിത്സയും വേണ്ട, ഹോമിയോയും വേണ്ട, വെസ്റ്റേൺ മെഡിസിൻ തന്നെ അതും നടത്തി. ഇതിന് കോമഡി എന്നല്ലാതെ എന്താ വിളിക്കുന്നത്? ഇതൊക്കെ രണ്ടുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് മെഡിസിനും ആകാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ സ്റ്റാൻഡ് അങ്ങ് മാറ്റി. അപ്പോഴാണ് അപ്പൂപ്പനെ കുറിച്ച് ബോധം വന്നത്. സ്വന്തം ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ കാര്യം വന്നപ്പോ ചെയ്തതാണ് മൊറാലിറ്റി. മൊറാലിറ്റി ആയിരുന്നു മനസ്സിലപ്പോഴും. മൊറാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് വെച്ചാൽ മരുന്ന് പരീക്ഷണം നടത്തുന്നു, ഹിംസയുണ്ട്, അതുകൊണ്ട് അത് പാടില്ല. ഗാന്ധിജി എപ്പോഴും പറയുന്നത് എന്താണ്? എന്റെ മനസാക്ഷി അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ മനസാക്ഷി, ഈ മനസാക്ഷി എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് മനസാക്ഷി എന്ന് പറയുന്നത്? താൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ തെറ്റായി പഠിച്ചു വയ്ക്കും, ശരിയായും പഠിച്ചു വയ്ക്കും. രണ്ടായാലും തന്റെ മനസാക്ഷിയാണ്. തന്റെ മനസാക്ഷി എന്ന് പറഞ്ഞാൽ അത് ശരിയെന്നൊന്നുമില്ല. താൻ തെറ്റായിട്ടാണ് കാര്യങ്ങളെ ഗ്രഹിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ മനസാക്ഷി തെറ്റും, ശരിയായിട്ടാണെങ്കിൽ തെറ്റും. അപ്പോ ഇതൊക്കെ പാടെ എന്താണ് മരുന്ന് പരീക്ഷണം എന്ന് പറയുമ്പോൾ അതിലൊരു എത്തിക്സ് ആണ് അതിനുള്ളത്. അവരെന്താ പറയുന്നത്? അതിന്റെ ബെനിഫിറ്റും റിസ്ക്കും അതാണ് നോക്കുന്നത്. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ജീവികളെ അവിടെ കഷ്ടപ്പെടുത്തേണ്ടി വരും. ബെനിഫിറ്റ് എന്ന് പറയുന്നതോ, ഇപ്പൊ ഒരു 10 കുരങ്ങന്മാരെ അവിടെ കഷ്ടപ്പെടുത്തേണ്ടി വരും, അതാണ് എന്റെ റിസ്ക്. പക്ഷെ ആ മരുന്ന് പരീക്ഷണത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ വേദനയിൽ നിന്ന് രക്ഷിക്കുന്നു. മനസ്സിലാകുന്നുണ്ട? ആ മരുന്ന് പരീക്ഷണം നടത്തുന്നോണ്ടാണ് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ ആ വേദനയിൽ നിന്ന് രക്ഷിക്കുന്നത്. അപ്പോ അവിടെ റിസ്കിനെ കണക്കിലെടുക്കണോ അതേ ബെനിഫിറ്റിനെ കണക്കിലെടുക്കണം? അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അവിടെയാണ് റീസൺ പ്രയോഗിക്കുന്നത്. മറ്റേങ്ങനെ അതൊരു വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണ്? മൊറാലിറ്റി അഹിംസ ഭാവമാണ്. അഹിംസയാണ് എന്റെ വ്രതം, അതുകൊണ്ട് ഞാൻ അതൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് മൊറാലിറ്റി എന്ന് പറയുന്നതാണ്. പക്ഷെ അങ്ങനെ മൊറാലിറ്റിയിൽ അതിനകത്ത് റീസൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനകത്ത് ദോഷങ്ങൾ ഒരുപാട് ഉണ്ട്. മൊറാലിറ്റി ഇത് വരുന്ന ഒരു ദോഷം എന്ന് വെച്ചാൽ, ഇപ്പോ ഒരാള് ഇത് ശരി തെറ്റാണ് എന്ന് മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യത്തെ അതെന്താ മനസാക്ഷിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അയാളെ തീരുമാനം എടുക്കുന്ന എന്തായിരിക്കും? പലപ്പോഴും കുറ്റബോധം കൊണ്ടായിരിക്കും. മനസ്സിലായോ? ഓ, ഞാൻ ഇന്ന കാര്യം ചെയ്തു, അപ്പൊ തെറ്റായ കാര്യം ചെയ്തു. അപ്പൊ മനസാക്ഷി പറയുന്നത് നീ ചെയ്തത് തെറ്റാണ്. അപ്പൊ ഉള്ളിൽ കുറ്റബോധം ഇരുന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ തെറ്റ് പിന്നെ ആവർത്തിക്കത്തില്ല. മറ്റൊന്ന് ഗിൽറ്റ്, കുറ്റബോധം. മറ്റൊന്ന് എന്താണ്? ഒരാളൊരു തെറ്റ് ചെയ്ത് നാണക്കേടു, ഞാനങ്ങനെ ചെയ്തു പോയല്ലോ. ആ നാണക്കേട് കൊണ്ട് എന്ത് ചെയ്യുന്നു? അയാൾ ആ തെറ്റ് ചെയ്യാതിരിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി വരുന്നത് പബ്ലിക് ഒപ്പീനിയൻ, ആൾക്കാരെന്ത് പറയും. ഇതൊക്കെ ഈ മൊറാലിറ്റിയുടെ പ്രശ്നമാണ്. ആൾക്കാർ മോശം പറയുമെന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചെയ്യുന്നില്ല. ആൾക്കാർ നല്ലത് പറയുമെന്ന് വരുന്നത് എന്ത് ചെയ്യുന്നു? നല്ലത് ചെയ്യുന്നു. അപ്പൊ ഒന്ന് കുറ്റബോധം, മറ്റൊന്ന് നാണക്കേട്, മറ്റൊന്ന് പബ്ലിക് ഒപ്പീനിയൻ അനുസരിച്ചാണ് ഈ മൊറാലിറ്റി മനുഷ്യൻ തെറ്റ് ശരിയൊക്കെ തീരുമാനിക്കുന്നത്. എത്തിക്സിൽ അങ്ങനെയല്ല. എത്തിക്സിൽ എന്താണോ ആള് റീസണിങ് ഉപയോഗിക്കുന്നു, റാഷണലായി ചിന്തിക്കുന്നു, ശരി ഏതാണ് തെറ്റേതാണ്, അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് മനസാക്ഷിയോട് ചോദിക്കല്ല. പിന്നെയോ അയാൾ ചിന്തിക്കുന്നു, അയാൾ ചിന്തിക്കുന്നു. അപ്പൊ ഇത് ചെയ്യുന്നത് നാണക്കേടായതുകൊണ്ട് ചെയ്യാതിരിക്കുകയല്ല, ഇത് ചെയ്ത ദോഷമാണ് ആർക്ക്? തനിക്കും സമൂഹത്തിനും. പ്രധാനമായിട്ടും എത്തിക്സില് നമ്മളൊരു കാര്യം ശരി തെറ്റെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും ഒന്ന് യുക്തിഭദ്രമായി ചിന്തിക്കുക, മറ്റൊന്ന് അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ്. ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇതെന്ത് ഫലമുണ്ടാക്കും ആർക്ക്? എനിക്ക്, സമൂഹത്തിന്. എത്തിക്സ് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ല നാണക്കേടുകൊണ്ട് ചെയ്യാതിരിക്കുകയല്ല, മനസാക്ഷി പറഞ്ഞിട്ട് ചെയ്യാതിരിക്കില്ല. ഗാന്ധിജി ഒരുപാട് മണ്ടത്തരങ്ങളും മനസാക്ഷി എന്നും പറഞ്ഞു എന്റെ മനസാക്ഷി. ട്രെയിനിൽ കയറുമ്പോ ആട്ടിനെയും കൊണ്ട് കയറുക, ആടിന്റെ കൂടെ കൂട്ടിക്കയറ്റ. പിന്നെ ഗാന്ധിജിയുടെ ഈ എന്തുണ്ടല്ലോ ഒരുതരം വാശി മനസാക്ഷി, ഇതൊക്കെ ഭയങ്കര ഒരു വലിയ മുതലാളിക്കാണ് വലിയ എക്സ്പെൻസീവ് ആയിരുന്നു. പോകുന്ന സ്ഥലത്തൊക്കെ ഗാന്ധിജിയുടെ സാധനങ്ങളൊക്കെ ഒപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് വലിയ ചെലവേറിയ പരിപാടിയായിരുന്നു. എന്നാ ഗാന്ധിജി ലളിത ജീവിതം നയിക്കുന്നതാണ്, മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. എന്തുകൊണ്ട്? മൊറാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത്, എത്തിക്സിനല്ല. അപ്പോ നമ്മള് എന്താണ് ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് പരിണത ഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് തനിക്കും സമൂഹത്തിനും ദോഷം ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. ഗുണം ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. അപ്പൊ അവിടെ തീരുമാനിക്കുന്ന എന്താണ്? തീരുമാനം എടുക്കുന്ന എങ്ങനെ? ചിന്തിച്ചിട്ട്. ചിന്തിക്കാതെ അപ്പോ എത്തിക്സ് എത്തിക്കല്ലായിരിക്കുക എന്ന് പറഞ്ഞാല് അയാള് ചിന്തിക്കണം, അതിന്റെ പരിണത ഫലങ്ങളെ കുറിച്ച് അയാള് ബോധവാനായിരിക്കണം, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദോഷമില്ലാത്ത ഇത് ശരി ഇത് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് എത്തിക്സിന്റെ പ്രത്യേകത. മൊറാലിറ്റി എന്ന് പറയുന്നത് ഇമോഷന്റെ അടുത്ത് ഞാൻ എത്തിച്ചേരുന്നതാണ്. ഇമോഷനാണ് അതിനെ നിയന്ത്രിക്കുന്നത്, അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഇമോഷനാണ്. അതാണ് മൊറാലിറ്റിയുടെ ഒരു പ്രശ്നം. ഈ ഗാന്ധി എന്താ പറഞ്ഞത്? ഭാര്യ മരിയാൻ കിടന്നപ്പോ എന്താ പറയുന്നത്? ദൈവത്തിന്റെ നിശ്ചയം. ഡോക്ടർമാരെന്താ പറയുന്നത്? പെൻസില്. അപ്പൊ ഈ ദൈവത്തിന്റെ നിശ്ചയം എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. പഞ്ചഭൂതങ്ങളാണ് ഒരു രോഗത്തെ ശരിയാക്കേണ്ടതെന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടുള്ള, അതിനകത്ത് യാതൊരു റാഷണൽ തിങ്കിങ്ങും ഇല്ല. പക്ഷെ പിന്നീട് ഗാന്ധിജി നിലപാട് മാറ്റി, നമ്മളെല്ലാരും മാറ്റാറുണ്ട്. ഞാനും ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന എന്താണ്, ഈ ആയുർവേദം എന്ന് പറഞ്ഞാൽ ദോഷമൊന്നും ഇല്ലാത്തതാണ്, ഇംഗ്ലീഷ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട് ഉള്ളതാണ്, ഒന്നും കഴിക്കാൻ പാടില്ല. ഞാനും ഇങ്ങനെ വിചാരിച്ചു. പിന്നീട് നിലപാട് അനുഭവം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? നിലപാട് മാറ്റി. അതാണ് പലരും സൈഡ് എഫക്ട് ഉള്ള ഇംഗ്ലീഷ് മെഡിസിൻ വേണ്ടിട്ട് സൈഡ് എഫക്ട് ഇല്ലാത്ത ആയുർവേദം പിന്നെ സഹിക്കാം. ഹോമിയോ അത് ആയുർവേദം കഴിച്ചാൽ ഒന്നുമില്ലെങ്കിലും കറുത്ത മലമെങ്കിലും പുറത്തു പോകും. കഷായങ്ങൾ ഹോമിയോക്ക് എന്താ ഗുണമുള്ളത്? ഒരു ഗുണമില്ലാത്ത സാധനം. അപ്പൊ അതെന്താണ്? ഇമോഷണലാണ്. അതൊക്കെ നമുക്കൊരു വൈകാരികമായ ഒരു, എന്നിട്ട് ഒരു എന്റെ മനസാക്ഷി എന്നോട് പറയുന്നു. ഞാൻ മനസാക്ഷി പറയുന്നതനുസരിച്ച് പലരും ആണയിടുന്നതാണ്. ഞാൻ എന്റെ മനസാക്ഷിക്കനുസരിച്ചാണ് അങ്ങനെ ഈ ഹോമിയോപ്പതി യോജിക്കുന്നവരുടെ ശരീരത്തിലുള്ള മനസ്സിനാണ്. സൈക്കോസോമാറ്റിക് ഡിസീസ് ഏറ്റവും മനസ്സിന്, മനസ്സെന്ന് പറയുന്ന എങ്ങനെ മനസ്സിന് യോജിക്കുന്നു? ആ അത് സാധനം ബെസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, അവിടെ ഒരു വിശ്വാസം കൂടി ഉണ്ട്. പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാണ്. പ്ലാസിബോ എഫക്റ്റും നോസിബോ എഫക്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാണ്. ഇതൊക്കെ ഹോമിയോക്കെ വർക്ക് ചെയ്യുന്ന, അല്ലാതെ എന്തെങ്കിലും എന്താണ് മെഡിസിനൽ വാല്യൂ ഉള്ളതുകൊണ്ടല്ല. ഹോമിയോ എന്ന് വെച്ചാൽ അതിന് മെഡിസിനൽ വാല്യൂ സീറോ ആണ്. പ്ലാസിബോ എഫക്ട് നോസിബോ എഫക്ട് വേണമെങ്കിൽ വെച്ചോ, ഞാൻ എനിക്ക് സ്പെല്ലിംഗ് ഒന്നും അറിയത്തില്ല, അതൊന്നും എന്നോട് ചോദിച്ചു, ഞാൻ വായിക്കാറേ ഉള്ളൂ. എഴുതുന്ന പ്ലാസിബോ എഫക്റ്റും നോസിബോ എഫക്റ്റും. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് പറയണം, ഇപ്പൊ വയറ്റ് വേദനയായിട്ട് എന്റെ അടുത്ത് വന്നു ഈ സ്വാമി ഉറങ്ങുന്നു, അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നിട്ട് പറയണം ഇത് കുടിച്ചാൽ നിങ്ങളുടെ വയറ്റ് വേദന മാറുമെന്ന് പറഞ്ഞ ഞാൻ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ആ വെള്ളം വാങ്ങിച്ച് എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ കുടിക്കുന്നു, കുറച്ചു കഴിയുമ്പോൾ വയറ്റ് വേദന മാറും. ഈ വെള്ളത്തിന് എന്തെങ്കിലും മെഡിസിൻ വാല്യൂ ഉണ്ടായിട്ടാണോ? അല്ല, അതിനാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത് പലതരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വശങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായും പറയുന്നത്, ഈ ആയുർവേദക്കാരുടെ ചികിത്സ പോലെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് ആയുർവേദം നടത്തി പൈസ ഉണ്ടാക്കിയ ആളാണ് കേട്ടോ, അത് മറന്നിട്ടില്ല ഞാൻ പറഞ്ഞു. എനിക്കതിനോട് കൃതജ്ഞതയുള്ള ആളാണ്. എന്നാലും ഞാൻ പറയുന്നു, നമ്മൾ അറിഞ്ഞു പറയണമെന്ന്. ഇപ്പൊ ആയുർവേദക്കാരുടെ അടുത്ത് സാറിന് ഇപ്പൊ വരുന്നു വെച്ചാൽ ഒരുപാട് ഇംഗ്ലീഷ് ചികിത്സ ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അവസാനമാണ് ആയുർവേദക്കാരന്റെ അടുത്ത് വരുന്നത്. ആയുർവേദക്കാരന്റെ അടുത്ത് നിന്ന് ഞാൻ പറയും എന്താ അസുഖം ഇന്നതാണ്, എന്താ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് എന്നെ കഴിച്ചു. അപ്പൊ ആദ്യം പറയുന്നറിയണം, ഇംഗ്ലീഷ് മരുന്ന് നിർത്തരുത്, അത് നിർത്തരുത്, അത് നടക്കട്ടെ, പിന്നെ ഈ മരുന്ന് കൂടെ കഴിച്ചോളൂ. കുറെ കാലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ കഴിയുമ്പോൾ അസുഖം മാറും. അത് ഈ പറയുന്ന സാധനം കഴിച്ചില്ലെങ്കിൽ അത് മാറും, കാരണം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ അവസാനം ഇത് ആരുടെ പറ്റില്ല എഴുതും? ആയുർവേദക്കാരന്റെ പറ്റില്ല എഴുതും, കാരണം അവ ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയില്ലല്ലോ. ഇവരെ കണ്ടോ, ഇതുവരെ നിന്നില്ല, ഇതുവരെ ചെയ്ത മരുന്നിന്റെ എഫക്റ്റ് ആണ് എന്നുള്ളത്. ആയുർവേദത്തിന് എഫക്റ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ആയുർവേദത്തിന് എഫക്റ്റ് ഉണ്ട്, ഹോമിയോ പോലെ അല്ല. എന്നാലും ഇവര് ചികിത്സിക്കുന്നതിന്റെ കള്ളത്തരം ഞാൻ പറയാം. എന്താണ്, ഇംഗ്ലീഷ് മരുന്ന് നിർത്തിയിട്ട് ആയുർവേദം തുടങ്ങാൻ ഒരുത്തരും ധൈര്യപ്പെടുത്തില്ല. അവർക്കറിയാം ഇത് പഠിക്കുമോ പഠിക്കില്ലേ എന്നവർക്ക് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് നിർത്താതെ ആയുർവേദം കൂടെ ചെയ്ത് എന്നിട്ടൊരു അതൊന്നും വലിയ ബുദ്ധിപരമായ കാര്യമാണ്. അവസാന രോഗം മാറും. ആ ആയുർവേദം സഹായിച്ചിരിക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തിനു ഇംഗ്ലീഷ് നിർത്തരുതെന്ന് പറയുന്നു? ആയുർവേദക്കാരന് വിശ്വാസം ഈ ഇംഗ്ലീഷിലാണ്, അവൻ കൊടുക്കുന്ന മരുന്നിനെക്കാളും. അതൊന്ന്. രണ്ടാമതൊന്നെന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് വയറ്റ് വേദന കുറെ കാലമായിട്ടുണ്ട്. ഈ വയറ്റ് വേദന എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ എന്താണ് മറ്റു ഇയാളുടെ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു നല്ല മനുഷ്യന്റെ പേര് ഓർക്ക്, ആരുടെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്? ആ രാജശേഖരൻ നായരുടെ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് തോന്നുകയാണ് തന്റെ ശരീരം അഴുകിപ്പോയെന്ന്. തന്റെ ശരീരം അഴുകി പഴുത്തൊലിക്കുന്ന തോന്നുകയാണ്. ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ അതങ്ങനെ തോന്നുകയാണ്, അതൊരു അസുഖമാണ്. അതുപോലെ വയറ്റുവേദന എന്നൊരു ചിലർക്ക് തോന്നും. അതിന് ഫ്രോയിഡ് പല കാരണങ്ങളും പറയുന്നുണ്ട്. അത് ചിലപ്പോ ബാല്യകാലത്തിൽ അനുഭവിച്ച ചില പീഡനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കൊണ്ട് നമ്മുടെ വികാര വിചാരങ്ങളെ സപ്രസ് ചെയ്ത് വെക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാവും, മാറാത്ത വേദനകൾ. അപ്പോ അതിന് മറുമരുന്നാണ് വിശ്വാസം. അപ്പോ ഒറ്റ ദോസം കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് അതിന്റെ അസുഖം മാറും. അത് പ്ലാസിബോ എഫക്ട്. മനസ്സിലായി? നോസിബോ എഫക്ട് എന്ന് വെച്ചാൽ അതിന്റെ നേരെ വിപരീതമാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയണം, ഈ വെള്ളം കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിൽ നിന്ന് ചൂടിങ്ങനെ പുറത്തേക്ക് വരും, നിനക്ക് അനുഭവിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചിട്ട് മുമ്പ് പറയും, ശരിയാണല്ലോ ഒരു ചൂട് വരുന്നുണ്ടല്ലോ പുറത്തേക്ക്, ഇല്ലാത്തതുണ്ടെന്ന് തോന്നും. മനസ്സിലായോ? അയാൾക്ക് തോന്നും അങ്ങനെ ശരീരത്തിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരികയാണ്. കണ്ടോ, ഇതാണ് എന്റെ ഉള്ളിൽ തന്നിരുന്ന കൈവശം ഇപ്പൊ പുറത്ത് ചാടിപ്പോവുകയാണ് എന്ന് പറഞ്ഞ അവന് തോന്നുകയും ചെയ്യും. കൈവശക്കാർ ഇതൊക്കെ പഠിച്ചു വെച്ചോ, പ്രയോജനപ്പെടും. മലപ്പുറത്തൊക്കെ ചെല്ലുമ്പോ ജീവിക്കതിലൊക്കെ കൊണ്ട്, പക്ഷെ പറയുന്ന നല്ല ഉറപ്പിൽ പറയണം, നല്ല കോൺഫിഡൻസ്. വെള്ളം എടുത്തു വിടുക, ഇപ്പൊ ഇത് കുടിച്ച് 5 മിനിറ്റ് കണ്ണുടെ ചുമക്ക് ഓരോ രോമകൂപങ്ങളും ജ്വലിക്കും. അവനോക്കുമ്പോ ഇതൊക്കെ സംഭവിക്കും. ഇതാണ് കൈവശം പുറത്തു പോയത്. ഇത് എല്ലാ അമ്പലങ്ങളിലും ഉണ്ട് ഇതൊക്കെ. മനസ്സിലായി? അപ്പൊ അതിലേക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞു വന്നത്? മൊറാലിറ്റിയെ കുറിച്ചാണ്. ഈ മൊറാലിറ്റിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇമോഷൻസ് അനുസരിച്ചിട്ടാണ്, നമ്മുടെ പാരമ്പര്യമായ മതം വിശ്വാസം ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഈ ശരീരത്തെ കീറി മുറിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസങ്ങളും ചില മത വിശ്വാസം മതവിശ്വാസം അനുസരിച്ചതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരു ഡോക്ടർ ശരീരത്തെ കീറി മുറിക്കുന്നത് എന്തിനാ? ഒരുപാട് ദോഷങ്ങളെ മാറ്റിയിട്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടി. അത് മെഡിക്കൽ എത്തിക്സ്. എത്തിക്സിൽ അത് നടക്കും. വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതാണ് വിശ്വാസം എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ മൊറാലിറ്റിയുടെ കാര്യം വരുമ്പം ഗാന്ധിജിയെ ഓർത്താണ്. ഗാന്ധിജി സമം മൊറാലിറ്റി. എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡോക്ടറെ ഓർത്താ മതി. ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമം എന്ന് വെച്ചാൽ അത് ഒബേ ചെയ്യുക, എത്രയേ ഉള്ളൂ. അനുസരിക്കുക. നമുക്ക് അവിടെ ശരിയും തെറ്റൊന്നും ചിന്തിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നമുക്ക് നിയമങ്ങളെ മാറ്റാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ കോടതി വിധികളിലൂടെ മാറ്റിയെടുക്കാം. അപ്പൊ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസും കോടതിയും ഫൈനും പണിഷ്മെന്റും ഒക്കെ വരുന്നത്. നടപ്പിലാക്കുന്ന രീതികളാണ്. അപ്പോ ഈ മൊറാലിറ്റി നടപ്പിലാക്കുന്ന രീതിയാണ് നമ്മുടെ കുറ്റബോധം, നാണക്കേട്. നേരത്തെ പറഞ്ഞല്ലോ, ഇത് മൂന്നും കൂടെ സമന്വയിക്കുമ്പോഴാണ് അതിനുള്ള മൂന്നും കൂടെ സമന്വയിക്കുകയല്ല വേണ്ടത്. ഈ എന്താണ്, എല്ലാ ഒരു വശത്ത് വേറൊരു വശത്ത് മൊറാലിറ്റി, ഇതിന്റെ നടക്ക്, ഇതിന്റെ രണ്ടിനും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒന്നാണ് എത്തിക്സ്. മനസ്സിലായോ? ഇതിന്റെ നടക്ക് നിൽക്കുന്ന ഒന്നാണ് എത്തിക്സ്. അപ്പോ മൊറാലിറ്റി വരുന്ന ദോഷങ്ങളെല്ലാം എത്തിക്സ് കൊണ്ട് പരിഹരിക്കുന്നു. എന്റെ മനസാക്ഷി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയാകാം, അല്ലാന്ന് പറയുന്നില്ല. കാരണം ഇപ്പൊ പറയുന്നു കള്ളം ചെയ്യാൻ പാടില്ല, മതം പഠിപ്പിച്ചു, കൊല്ലരുത് പാപം കിട്ടും. അപ്പൊ മതം പഠിപ്പിക്കുന്ന എന്താണ്? കള്ളം ചെയ്യരുത് പാപം കിട്ടും, കൊല്ലരുത് പാപം കിട്ടും. അപ്പൊ അതുകൊണ്ട് അവൻ കള്ളം ചെയ്യാതിരിക്കുന്നു, കൊല്ലുന്നില്ല. മൊറാലിറ്റി അത് ശരിയാണ്, നല്ലതല്ലേ? ലായുടെ കാര്യമല്ല പറയുന്നു, മൊറാലിറ്റിയുടെ കാര്യം. അപ്പോ നമ്മളുടെ ഉള്ളിൽ, അപ്പൊ നമ്മുടെ മനസാക്ഷി നമ്മളോട് എന്ത് പറയും? കുട്ടിക്കാലത്തെ പഠിപ്പിച്ചിരിക്കുകയാണ് കള്ളം ചെയ്യരുത്, പാപം കിട്ടും, കള്ളം ചെയ്യുന്നില്ല നല്ല കാര്യമാണ്, കൊല്ലരുത് പാപം കിട്ടും, കൊല്ലുന്നില്ല നല്ല കാര്യമാണ്. അപ്പൊ മൊറാലിറ്റി അവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിനെന്തായിട്ട് മാറ്റണം? എത്തിക്സ്. അപ്പൊ എത്തിക്സിലേക്ക് വരുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മള് കള്ളത്തരം ചെയ്യുന്നില്ല, പാപം കിട്ടുമെന്നുള്ളതുകൊണ്ടല്ല, എന്താണ് അത് തനിക്ക് സമൂഹത്തിനും ദോഷമാണ്, കൊല്ലുന്നില്ല എന്തുകൊണ്ട്? തനിക്ക് സമൂഹത്തിനും ദോഷമാണ്. എത്തിക്സിൽ വരുമ്പോ അവൻ എന്ത് ചെയ്യുന്നു? ലായക്കൂടെ നോക്കും, നിയമത്തുകൂടെ നോക്കും. താൻ കള്ളം ചെയ്തു കഴിഞ്ഞാൽ ലോ അനുസരിച്ച് എന്ത് ചെയ്യും? തനിക്ക് പണിഷ്മെന്റ് കിട്ടും. അതുകൂടെ അവൻ നോക്കും. പിന്നെ താൻ കൊന്നുകഴിഞ്ഞാൽ അതിനും തനിക്ക് ശിക്ഷ ഉണ്ട്. അപ്പൊ എത്തിക്സ് റാഷണലായി ചിന്തിക്കുന്നു. റാഷണലായിട്ട് മാത്രമല്ല, എത്തിക്സിൽ സയൻസും ഉണ്ട്, സയന്റിഫിക്കായും ചിന്തിക്കാം. അതെന്റെ മറ്റൊരു വശമാണ്. അങ്ങനെ ചിന്തിക്കുന്നു, നിയമത്തിനെ അനുസരിക്കുന്നു. മൊറാലിറ്റി എന്താണ്, ഗുണമില്ലാത്തതെന്നല്ല പറയുന്നത്, പക്ഷെ മനുഷ്യൻ അത് വിപരിയായിട്ട് എന്ത് ചെയ്യണം, റാഷണാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവന് ക്ലാരിറ്റി ഉണ്ടാവും, അവയർനെസ് ഉണ്ടാവും. ലായിലേക്കൂടെ വരുമ്പോഴത്തേക്ക് മാത്രമേ അവന് ശരിയായ ധാർമ്മികത പുലർത്താൻ പറ്റൂ. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അതിന്റെ സ്വാധീനം മതത്തിന്റെ സ്വാധീനമായിരിക്കും. മോറലി അവൻ ചെയ്യാൻ നിർബന്ധിതനാവും, ചെയ്തേ പറ്റൂ. ഇപ്പോ ഈ തുമ്പ് കണ്ടിച്ചു കളയുന്നത് മൊറാലിറ്റിയാണ്, മോറലി അത് ശരിയാണ്. എന്തുകൊണ്ട്? അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ കണ്ടെങ്കിൽ. പക്ഷെ എത്തിക്കലായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ മൊറാലിറ്റി അനുസരിച്ചാണെങ്കിൽ അവനത് ചെയ്തിട്ടില്ലെങ്കിൽ അവനവിടെ പോവും, വലിയ കുറ്റബോധം ഉണ്ടാവും. അവന് വലിയ കുറ്റബോധം ഉണ്ടാവും, ഞാനത് ചെയ്തില്ലല്ലോ. ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നായിരുന്നു. അതായത് ഈ ബിഷപ്പേ സ്ഥലങ്ങളെ വിട്ടു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു നമ്മളെ എത്തിക്കലോ അനുസരിച്ച അവിടെ മൊറാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പൊ ശാന്തിയുടെ പ്രശ്നം തന്നെ ആൾക്കാർ ഓഫർ ചെയ്തതാണ്, ശാന്തിക്ക് എടുക്കാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മൊറാലിറ്റി ആയിട്ട് നോക്കുമ്പോ അത് തെറ്റില്ലെന്ന് വേണേൽ പറയാം. പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ ഓഫർ ബലക്ഷേത്രങ്ങളിൽ ഈ ഓഫർ ചെയ്ത ജാതിക്കാർക്കുള്ളതാണ് എന്നാണ് അവര് പറയുന്നത്. നമുക്കറിയാം, ഞാൻ ഈ ബുക്കിടത്തൊക്കെ ദക്ഷിണമേഖലൊക്കെ അവർക്കുള്ളതാണ് അവര് പറയുന്നത്. അല്ല, അത് ഈ അതിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് മനസ്സിലായോ? എല്ലാ ശാന്തിക്കാർക്ക് വേണ്ടി തന്നെയാണ്, പൂജാരിമാർക്ക് വേണ്ടി തന്നെയാണ്, പുരോഹിതന് വേണ്ടി തന്നെയാണ്. അപ്പൊ പുരോഹിതന് വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫറിങ്സ് ഒക്കെ വരുന്നത്. അതൊരു ചൂഷണ വ്യവസ്ഥയാണ്, വിശ്വാസത്തെ ചൂഷണം ചെയ്യും. എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെയും കൈവശപ്പെടുത്തുന്നു. അപ്പോ അടിസ്ഥാനപരമായി അവിടെ സംഭവിക്കുന്നത് പൗരോഹിത്യ ചൂഷണം തന്നെയാണ്. അതിനകത്ത് യാതൊരു മൊറാലിറ്റിയും ഇല്ല, യാതൊരു എത്തിക്സും ഇല്ല, അതിനകത്തൊരു ലായവും ഇല്ല. അത് ഇമ്മോറലാണ്, അൺഎത്തിക്കലാണ്, അത് നിയമവിരുദ്ധമാണ്. എന്തുകൊണ്ട്? അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ചൂഷണമാണ്. ഈ വരുന്നവന്റെ കുറ്റമല്ല, അവൻ പാപമാണ്, അവൻ വിശ്വാസത്തിലാണ് വരുന്നത്. ഇവനെന്ത് ചെയ്യുന്നു? അവനെ ചൂഷണം ചെയ്യും. അതാണ് അതിന്റെ അടിസ്ഥാന തത്വം. പക്ഷേ ഇങ്ങനെ സമൂഹം മാറി മാറി മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജനാധിപത്യ സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനുഷ്യർ ചിന്തിച്ചെന്നാൽ ഇതിന് നമുക്കൊരു വ്യവസ്ഥ ഉണ്ടാക്കി വെക്കാം. വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂഷണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഈ വരുന്ന പണം, ഇങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ കളക്ടുന്ന പണം എടുത്തിട്ട് മറ്റാവശ്യങ്ങൾക്ക്, കാരണം ഇത് ഈ പുരോഹിതന്റെ ചൂഷണത്തിൽ നിന്ന് മാറ്റി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. പുരോഹിതൻ എന്ന് പറയുന്നത് എന്താണ്? അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവനൊരു ശമ്പളക്കാരനാണ്. അങ്ങനെ വരുമ്പോ ഈ വരുമാനത്തിന് എന്തായാലും ഈ വിശ്വാസി എന്ന് പറയുന്ന വഡ്ഡി സമ്പത്ത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കും. കൊടുക്കുമ്പോ അതിൽ ഈ പുരോഹിതന് ഒരു ചെറിയ പങ്ക്, അവന് ജീവിക്കാനുള്ള പങ്ക് അവന് കൊടുക്കുക. ബാക്കിയെല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുക? മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതിനാണ് ജനാധിപത്യ സംവിധാനം വന്നപ്പോൾ ദേവസ്വം ബോർഡ് അതുപോലെയുള്ള സംവിധാനങ്ങൾ വന്നത്. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യുകയാണ്. അവിടെ ഈ വരുന്നതെല്ലാം പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകും. മനസ്സിലായോ? പഴയ രീതിയിൽ പഴയ കാലത്ത് എന്തെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിന്റനൻസ് ചെയ്യുന്ന രാജാക്കന്മാരാണ്. പുരോഹിതൻ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പൈസ എല്ലാം അടിച്ചു മാറ്റുന്നു. ഇന്നിപ്പോ അങ്ങനെയല്ല, ക്ഷേത്രങ്ങൾ മെയിന്റനൻസ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന പണം തന്നെ വേണം. ഞങ്ങളുടെ നികുതി പണം എടുത്ത് ക്ഷേത്രം മെയിന്റനൻസ് നടത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, അല്ല ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതായത് നികുതി എന്ന് പറയുന്ന ക്ഷേത്ര വിശ്വാസികളുടെ മാത്രമല്ല, ആ പള്ളി വിശ്വാസികളുണ്ട്, വിശ്വാസം അല്ലാത്തവരുണ്ട്, എല്ലാവരുടെയും പണമാണ്. അതെടുത്തിട്ട് കുറച്ച് വിശ്വാസികളുടെ ക്ഷേത്രം ഇതിനുവേണ്ടി മാത്രം ചിലവാക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന വരുമാനം എടുത്ത് വേണം ഇതിന്റെ മെയിന്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോ ഈ പൂജാരി ശമ്പളക്കാരനാകണം, ബാക്കി പണം ഇതിന്റെ മെയിന്റനൻസിന് വേണ്ടി ചെലവഴിക്കും. അതാണ് ഇപ്പോഴത്തെ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. അതാണ് അപ്പൊ അതനുസരിച്ച് ഇന്ന് മുന്നോട്ട് പോകണം. അപ്പോ ശാന്തിക്കാരന് ശമ്പളം എന്നുള്ള നിലയ്ക്ക് കൊടുക്കാനോ കൊടുക്കണം, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്തു? ഇന്ന് ശാന്തിക്കാരൻ അവന്റെ ശമ്പളത്തിൽ കൂടുതൽ ക്ഷേത്രത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനാണ് ദേവസ്വം വിജിലൻസ്, അവന്റെ പേരിൽ FIR ഇടാം. വിജിലൻസ് അവനെ അറസ്റ്റ് ചെയ്യാം, ജയിലിൽ കൊണ്ടിടാം. ആ അതിനാണ് വിജിലൻസ്, ദേവസ്വം വിജിലൻസ് എടുക്കാൻ പാടില്ല. ദേവസ്വം ബോർഡുകൾക്ക് വരുമാനം കുറയുന്നതിന് കാരണം എന്ന് വെച്ചാ എന്താണ്? ഏത് ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയാണോ പ്രപ്പകണ്ടകൾ ഉള്ളത് അവിടെ വരുമാനം ഉണ്ടാകും. പ്രപ്പകണ്ടയ്ക്കൊന്നും ആളില്ലാന്നുണ്ടെങ്കിൽ അവിടെ വരുമാനം ഉണ്ടാകത്തില്ല, ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല. ഇത്രയും ഇതൊന്നും ആൾക്കാർ ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് കൂനമ്പായ കുളത്ത് എത്ര പണം വേറെ കൊണ്ട് കൊടുക്കാൻ ആളുണ്ട്, എന്തുകൊണ്ട്? പ്രപ്പകണ്ടയുണ്ട്. അത് എത്രയോ അമ്പലങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്നു, ഒരു പ്രപ്പകണ്ടയില്ല. അല്ല, അതും ഇതുമായിട്ടൊന്നും ബന്ധമില്ല. പ്രപ്പകണ്ട ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ വരുമാനം ഉണ്ടാവും. ഗുരുവായൂരും ഉണ്ടാവും, ചെറുവരും ഉണ്ടാവും. വിശ്വാസത്തെ വളർത്തുന്ന അതാണ്. അതുകൊണ്ട് ഇന്ന് പൂജാരിമാര് കൂടുതൽ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. അതിനാണ് വിജിലൻസിന് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, അത് അതിന് മൊറാലിറ്റി ഇല്ല, എത്തിക്സ് ഇല്ല, നിയമത്തിനും വിരുദ്ധമാണ്. അതുകൊണ്ടാണ് FIR വരുന്നത്. അപ്പോ ധർമ്മം എന്ന് പറയുമ്പോ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ്. ഏത് ചില ഭാഗങ്ങളും മൊറാലിറ്റിയും വർക്ക് ചെയ്യും. എന്തുകൊണ്ട്? പാപമാണ്. അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് നല്ല കാര്യമല്ലേ? അവിടെ മൊറാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ മോഷ്ടിക്കുന്നില്ല, കാരണം തനിക്ക് സമൂഹത്തിനും അത് ദോഷമാണ്. അപ്പോ എത്തിക്സ് അവിടെ വർക്ക് ചെയ്യും. പിന്നെ നിയമം, നിയമം അനുസരിച്ചേ പറ്റൂ. നിയമത്തിൽ നിങ്ങൾ മോഷ്ടിച്ച നിങ്ങൾ അത് ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ലോസ്. അതാണ് ഈ പറയുന്ന ക്രിമിനൽ കുറ്റങ്ങൾ, അതാണ് ഈ ലോസിന് അതോറിറ്റി എന്ന് പറയുന്നത്. ആ കുറ്റം ഉള്ളത് കൊണ്ട് ആ ലോസും മനുഷ്യർ അനുസരിക്കുന്നു. പിന്നെ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഏറ്റവും വലിയ ചതുരിക്കും ഫ്ലെക്സിബിൾ അല്ല. ഒരാൾ ഗാന്ധിജിയെ പോലെ വളരെ വാശിയോടുകൂടിയിരിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് വിട്ടിരിക്കുന്നു, പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുക്കത്തില്ല, റിജിഡാണ്, യാതൊരു ഫ്ലെക്സിബിലിറ്റിയും ഇല്ല. എത്തിക്സ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഫ്ലെക്സിബിൾ ആണ്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. മനസ്സിലായോ? ലാ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സ്ട്രിക്റ്റ് ആണ്, അനുസരിച്ചേ പറ്റൂ. അപ്പോ ഇന്ന് ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് മൂന്നും കൂടെ പരിഗണിക്കുക, മൂന്നും പരിഗണിക്കേണ്ടി വരും. അതിന് മൊറാലിറ്റി പലയിടത്തും പരാജയമാണ്. ഗാന്ധിജിയെ വളർത്താണ് മൊറാലിറ്റി പരിചയപ്പെടുന്നിടത്തെല്ലാം എന്ത് വേണം? എത്തിക്സ് അല്ലെങ്കിൽ ലാ വേണം, ഇത് രണ്ടും വേണം. അപ്പൊ നിങ്ങൾ ധാർമ്മികനാണെന്ന് പറയുകയും ടാക്സ് കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അധാർമ്മികനാണ്. ധാർമ്മികനെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എത്തിക്കലല്ല എന്നുണ്ടെങ്കിൽ അധാർമ്മികനാണ്. നിങ്ങൾ മോറൽ ആണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ധാർമ്മികനാകത്തില്ല. അതുകൊണ്ട് മാത്രം. അപ്പോ ഈ മൂന്ന് വശങ്ങളെ കുറിച്ചും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിച്ചാലേ ഒരാൾക്കൊന്ന് ധാർമ്മികനാകാൻ പറ്റൂ. അങ്ങനെ ആയാലേ ഇന്ന് ധർമ്മസംഘം നിലനിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ധർമ്മസംഘം നിലനിൽക്കില്ല. മൂന്നും വേണം. ചില കാര്യങ്ങൾ നമ്മൾ പാരമ്പര്യമായ വിശ്വാസങ്ങളെ സ്വീകരിക്കുന്നു, ചില കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾ നന്നായിരിക്കുന്നു അല്ലേ? ചില സമയത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? നാണക്കേട് കൊണ്ടും മര്യാദക്കാരനായിരിക്കും. ഒരു വാസ്തവമാണല്ലോ, ജനങ്ങൾ എന്ത് പറയുമെന്ന് വിചാരിച്ചു നമ്മൾ മര്യാദ. അവിടെ മൊറാലിറ്റിയാണ് നമ്മളെ രക്ഷിക്കുന്നത്. കുറ്റബോധം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റുകൾ ആവർത്തിക്കുന്നില്ല. അപ്പൊ അവിടെ മൊറാലിറ്റി നമ്മളെ രക്ഷിക്കുന്നില്ല. അപ്പൊ അതിന് തീരാ തള്ളികളാൻ പറ്റത്തില്ല. പക്ഷെ എത്തിക്സിലേക്ക് നമ്മൾ എത്തുന്നില്ല. എത്തിക്സിലേക്ക് എത്തിയാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. ആ കുപ്രസിദ്ധിയെ പേടിച്ചോണ്ട് നമ്മൾ നല്ല നന്നായിരിക്കുന്നു. അപ്പോ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ധർമ്മം എന്ന് പറയുമ്പോൾ ഇന്നറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്വീകരിക്കാൻ വയ്യാത്ത അതുകൊണ്ടാണ്. ഒന്ന്, പലപ്പോഴും അത് നമ്മുടെ ലോസിനെതിരാണ്, പലപ്പോഴും അത് എത്തിക്കലായിരിക്കത്തില്ല. പക്ഷെ അതിന് മൊറാലിറ്റി ഉണ്ടായിരിക്കും. കാരണം ഓരോ വിശ്വാസങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ശരിയും തെറ്റിനെയും തീരുമാനിക്കും. അതിനൊരു ഉദാഹരണമാണ്, എന്താണ്, സ്ത്രീകൾ അശുദ്ധയാണ്. ചില സമയത്ത് സ്ത്രീകൾ അശുദ്ധയാണെന്ന് പറയുന്നത് അത് മൊറാലിറ്റിയാണ്. എന്തുകൊണ്ട്? പാരമ്പര്യമായ വിശ്വാസമാണത്. എത്തിക്കലാണോ? ലാക്കനുസരിച്ച് അത് വിരുദ്ധമാണ്. അപ്പൊ അതിന് ധർമ്മം എന്ന് വിളിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ സനാതന ധർമ്മമാണത്. അതുകൊണ്ടാണ് സനാതനധർമ്മം ഇന്ന് നടക്കില്ല എന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടായി പറയുന്നുണ്ട്. ആ സനാതനധർമ്മം എന്ന് പറയുന്നത് നിലനിൽക്കില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിന് മൊറാലിറ്റി ഉണ്ടായിരിക്കും. എന്തുകൊണ്ട്? അതൊരു വിശ്വാസം. സ്ത്രീ അശുദ്ധയാണ്. അപ്പോ ശബരിമല സ്ത്രീക്ക് കയറാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാ എന്ത് പറയുന്നു? കയറാം. ധർമ്മം എത്തിക്കൽ എത്തിക്സ് എന്ത് പറയുന്നു? കയറാം. പക്ഷെ മൊറാലിറ്റി എന്ത് പറയുന്നു? അത് സനാതന ധർമ്മം. അപ്പൊ സ്വീകരിക്കാൻ പറ്റൂ? പറ്റത്തില്ല. ഇതാണ് തിരിച്ചറിയേണ്ടത്. ഉറക്കം വരുന്നു. പിന്നെന്തോ ഇവിടെ അല്ലെന്ന് തോന്നുന്നു. ധർമ്മത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉറക്കം വരുന്നു. ധർമ്മസംഘമായിട്ടാണ് എന്ന മൊറാലിറ്റി ഉണ്ട്. എന്നാലും ദോഷമില്ല, മൊറാലിറ്റി ഉണ്ടല്ലോ. പക്ഷെ ഗാന്ധിയെ പോലെ ആകാതിരുന്ന ഭാര്യയെ കൊന്നിട്ട് സ്വയം രക്ഷപ്പെടരുത്. പിന്നെ മേപ്പടയെ ഇന്ന് കാണത്തില്ലല്ലോ. അതുകൊണ്ടെനിക്ക് ബുദ്ധിയുണ്ടല്ലോ, തുടരാൻ പറ്റില്ല. അതുപോലെ ഒന്നുമില്ല. ഗാന്ധിജിയെ വെടിവെച്ച സമയത്ത് ഗാന്ധിജിയുടെ അടുത്ത് നിന്ന ആളിനോട് ഞാൻ നേരിട്ട് ചോദിച്ചാണ്, മനസ്സിലായോ? ഗാന്ധിജിയുടെ പീഡിയായിരുന്നു, അയാളുടെ പേരിപ്പം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അയാളോട് ചോദിച്ചു, ഗാന്ധിജിയെ വെടിവെച്ചപ്പോ ഹേ റാം എന്ന് പറഞ്ഞാ ചോദിച്ചു. നീ ഒന്നും പറഞ്ഞില്ല, മറിഞ്ഞു വീണു, അത്ര തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിച്ചു, പിന്നെ ഇതെങ്ങനെയാ ഇത്ര ഇതിന് പ്രചാരം വന്നത്? ഇതൊക്കെ വെറുതെ, അത് ഹൈപ്പ്. ഗാന്ധിജി ഇതാകാം, അയാൾ പറഞ്ഞു, ഒന്നും പറഞ്ഞു. ഈ മനുഷ്യ അടുത്തിരിക്കുകയാണ്, ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പുള്ളിയെ നേരിട്ട് കണ്ടപ്പോ ചോദിച്ചാണ്, വേറെ ഒന്നും കണ്ട് ചോദിച്ചല്ല. പുള്ളി ഒരിക്കൽ പന്മന ആശ്രമത്തിലുള്ള ഒരു പരിപാടി പങ്കെടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗാന്ധിജി വന്നതിന്റെ എന്തോ വാർഷികം എന്തോ വന്നപ്പോഴത്തേക്ക് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു. പുള്ളി വളരെ പ്രായമായിരുന്നു, ഇപ്പൊ കാണുന്നില്ല, മരിച്ചിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഗാന്ധിജി ഹേ റാം എന്ന് വിളിച്ചിട്ടാണ്? പറഞ്ഞല്ല, ഒരിക്കലും അല്ല. ഞാൻ പുള്ളി അത് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോ പുള്ളി പറഞ്ഞു, ഞാനും ഗാന്ധിയനാണ്, സത്യം പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അവരൊരു തമിഴ്നാട്ടുകാരനാണെന്നാണ് തോന്നുന്നു, ഒന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരു പി എ. അതൊക്കെ ആൾക്കാരിങ്ങനെ പൊക്കാൻ വേണ്ടി വെടി കൊള്ളുമ്പോ എവിടെ അമ്മച്ചേ എന്ന് ചിലപ്പം വിളിച്ചെന്നിരിക്കും. പിന്നെ നെഞ്ചിലല്ലേ കൊള്ളുന്നു. എത്തിക്സ് ഒന്നുമില്ല അവിടെ, മൊറാലിറ്റിയാണ് ഗാന്ധി. എപ്പോഴും ഗാന്ധി പറയുന്നത് എന്താണ്? എന്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു. എന്തോന്ന് മനസാക്ഷി? ഇങ്ങയുടെ മനസാക്ഷി എന്താണ്? മറ്റുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്റെ മനസാക്ഷി നിങ്ങൾക്കറിയാം. അത് എന്റെ വിശ്വാസങ്ങളും എന്റെ ചില ധാരണകളുമാണ്, നമ്മുടെ അറിവുമൊക്കെയാണ്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിച്ച സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ഗാന്ധിജി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നേരെ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കും, എന്നിട്ട് പുറത്തിറങ്ങി പറയും, എന്റെ മനസാക്ഷി പറഞ്ഞ് ഇന്നും ഒരു സത്യാഗ്രഹം വേണ്ട. ഇങ്ങനെയാണോ തീരുമാനം എടുക്കേണ്ടത്? പൊളിറ്റിക്കൽ ഡിസിഷൻസ്. അതല്ലേ അംബേദ്കറുമായിട്ട് വഴക്കുണ്ടായത്? തീരുമാനങ്ങൾ എടുക്കുന്നത് തലയിൽ മുണ്ടിട്ടിട്ടല്ല. ഒന്ന്, എല്ലാരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് മനസ്സിലാവോ? അങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്. അത് നല്ലത്, പ്രാർത്ഥിക്കായിരിക്കും. അതെ, നമ്മള് തീരുമാനങ്ങൾ, പൊതു കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട, എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ച് തീരുമാനം എടുക്കണം പൊതു കാര്യങ്ങളെ സംബന്ധിച്ച്. ഇനി ഒരിക്കലും പാടില്ല. വ്യക്തിപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പോലും കോൺട്രവേഴ്സിലാണെങ്കിൽ മറ്റുള്ളവരുടെ ആലോചിച്ച് തീരുമാനം എടുക്കാം. വ്യക്തിപരമായ കാര്യം പോലും, കാരണം ചിലപ്പോൾ നമുക്ക് തീരുമാനം എടുക്കുന്ന നമ്മുടെ തീരുമാനം തെറ്റായാലോ? സ്വന്തം കാര്യത്തിൽ പോലും അതുകൊണ്ടല്ലേ ആൾക്കാർ ഉപദേശകന്മാരെ വെച്ചിരിക്കുന്നത്. ഒരു രോഗം വന്നു, നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ തീരുമാനം എടുക്കാൻ പറ്റും. ഒരു നിയമപ്രശ്നം വന്നു, ഒരു വക്കീലിനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റും. ഒരു സാമ്പത്തിക പ്രശ്നം വന്നു, ഒരു സിഎയെ കണ്ട് ചോദിക്കാതെ തീരുമാനം എടുക്കാൻ പറ്റും. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും അറിവുള്ളവരുടെ ഉപദേശം സ്വീകരിച്ച് തീരുമാനങ്ങൾ എടുക്കാവും. നമ്മളങ്ങനെ അല്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റുന്നത്. ഒരു കട്ടറും വയ്ക്കുന്നു, ഒരു എഞ്ചിനീയറുടെ ഉപദേശം ഇല്ലാതെ വയ്ക്കാൻ പറ്റും. എല്ലാത്തിനും നമുക്ക് ഉപദേശം ആവശ്യമാണ്. അല്ല, സ്വതന്ത്രമായി തീരുമാനമെടുത്ത് ഒരു കാര്യം ചെയ്യുന്നതിന് പ്രാപ്തിയുള്ള ആരും ഒന്ന് ജീവിച്ചിരിപ്പില്ല. എല്ലാത്തിനും എന്ത് വേണം? കൺസൾട്ടേഷൻ വേണം. കൺസൾട്ടേഷൻ ഇല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഒരുപാട് സംസാരിച്ചു. ഓക്കേ.